സുപ്രഭാഷ്യകൃതേ ഭഗവന്തോ ഈശ്വരോ ഗുരുരവ്യോമവ്യക്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ബ്രഹ്മസൂത്രം ആനന്ദമയാധികം. ഇവിടെ ഉപാസനയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ബ്രഹ്മത്തെ നിരുപാധികമായി ഉപദേശിക്കുന്നിടത്ത് അതിനറിയുക, ബ്രഹ്മത്തെ സോപാധികമായി ഉപദേശിക്കുന്നിടത്ത് അതിനെ ഉപാസിക്കുക, ധ്യാനിക്കുക. ഈ വ്യത്യാസത്തെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്ന് ബ്രഹ്മ ഉപാസന അല്ലെങ്കിൽ ധ്യാനം, മറ്റൊന്ന് ബ്രഹ്മജ്ഞാനം. പ്രത്യേകിച്ച് ഇനി അടുത്ത് വരുന്ന ആനന്ദമയ അധികരണത്തിൽ ആനന്ദമയ എന്ന് പറയുന്നു തൈത്തിരിയത്തിൽ. അന്നമയൻ, പ്രാണമയൻ, മനോമയൻ, വിജ്ഞാനമയൻ, ആനന്ദമയൻ എന്ന് പറയും. ആനന്ദമയൻ അവിടെ നിർത്തി. ആനന്ദമയൻ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ശുദ്ധ ബ്രഹ്മത്തെ ആണ് മനസ്സിലാക്കേണ്ടത്, അത് ഉപാധിയോടുകൂടിയ ബ്രഹ്മത്തെയാണ്. അവിടെ പറയും രണ്ടു തരത്തിലും ഗ്രഹിക്കാം, അവിടെയല്ല ഏത് ഭാഗത്ത്. കാരണം ഒരേ ഒരു തത്വം തന്നെയാണ് ഇതെല്ലാമായിരിക്കുന്നത്. ഇതെല്ലാമായിരിക്കുക എന്ന് പറഞ്ഞാൽ ഉപാധികളോടുകൂടിയിരിക്കുന്നത് ഒരേ ഒരു പരമാർത്ഥ തത്വം. ഇതെവിടെയും അതിന് ഈ ഉപാധികളോടുകൂടി ഒരു വ്യത്യാസം മാത്രം, അങ്ങനെ ഉപാധികളോടുകൂടി ഉപദേശിക്കുമ്പോൾ ശ്രോതാവ് ഗ്രഹിക്കുമ്പോൾ അയാളുടെ കർത്തവ്യമായി വരുന്ന ഉപാസനയാണ്. അതാണ് ഇവിടെ വേദത്തിലും പുരാണങ്ങളിലും ലൗകികമായും എല്ലാം അറിയപ്പെടുന്ന എല്ലാ ഉപാസനകളും അതിൽ അന്തർഭവിച്ചിരിക്കുന്നു. ഒരേ ഒരു തത്വം തന്നെ എല്ലാമായിരിക്കുന്നു. അപ്പം നാനാഭാവങ്ങളെ, ഏകം നാനാഭാവത്തിലിരിക്കുന്നു, അദ്വൈതം ദ്വൈതരൂപത്തിലിരിക്കുന്നു. ആ നാനാഭാവങ്ങളെ, ദ്വൈതത്തെ നിഷേധിച്ചിട്ട് ബോധിപ്പിക്കുമ്പോൾ അവിടെ ബോധാവ് ബോധിക്കുന്നവൻ, അവിടെ ബോധനം മാത്രമേ ഉള്ളൂ, അറിയുക അറിവ് അത് മാത്രമേ ഉള്ളൂ. അവിടെ പിന്നെ കർത്തവ്യമില്ല. ആ ബോധത്തിൽ എല്ലാ കർത്തവ്യങ്ങളും അവിടെ അവസാനിച്ചു, പിന്നെ അവന് ഉപാസിക്കാൻ ഒന്നും ശേഷിക്കുന്നില്ല. ആ ബോധം കൊണ്ട് തന്നെ അവൻ മുക്തനായിത്തീരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് അവൻ കൃതകൃത്യനായിരിക്കുന്നു, അവൻ അനിഷ്ടയമായി ഒന്നതിന്. ഈ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അതിന് കുറിച്ച് തന്നെ വീണ്ടും പറയുന്നു. ഏവം ഹാപി ആദിത്യമണ്ഡലേ ഹിരൺമയഹ പുരുഷ സർവപാത്മോദയ ലിംഗാത്പര ഏവേദി പക്ഷ്യതി. ഇവിടെ തന്നെ ആദിത്യ മണ്ഡലത്തിലെ ഹിരൺമയനായ പുരുഷനെ കുറിച്ച് പറയും, ഹിരണ്യസ്മസു എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണത്. ഹിരൺമയ പുരുഷൻ, ആദിത്യ മണ്ഡലസ്ഥനായ ആ പുരുഷന്റെ വിശേഷത എന്താണത്? സർവപാത്മോദയം, അതാണ് അതിന്റെ അടയാളം. എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ജീവനല്ലാന്ന് നടത്തും. ജീവൻ പാപമുക്തനല്ല, ജീവൻ പാപഫലമായി ജനിക്കുന്നവനാണ്. ജീവന്റെ ശരീരധാരണം തന്നെ പാപഫലമായിട്ടാണ്. ജീവന്റെ സുഖദുഃഖ അനുഭവങ്ങളെല്ലാം പാപഫലമായിട്ടാണ്. എവിടെയെല്ലാം സുഖദുഃഖ അനുഭവങ്ങളുണ്ടോ അവിടെയെല്ലാം പാപഫലമുണ്ട്, ആരിലായാലും ശരി. ഇവിടെ എന്താണ്? സർവപാപ ഉദയമാണെന്ന് വെച്ചാൽ പാപസംബന്ധം ശൂന്യമാണ്. പാപത്തെ അതിക്രമിച്ചിരിക്കുന്നത്, പാപോദയം എന്ന് പറഞ്ഞാൽ അതാണ്, പാപത്തെ അവൻ അതിക്രമിച്ചിരിക്കുന്നു. ഇതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം? പര ഏവ, അവിടെ ഉപദേശിക്കുന്നത് പരമേശ്വരനെയാണ്. പക്ഷെ അവിടെ ആദിത്യമണ്ഡലം ആകുന്ന ഒരു ഉപാധിയിലൂടെ നിർദ്ദേശിച്ചതുകൊണ്ട് അത് ഉപാസ്യനായ പരമാത്മാവാണ്, അല്ലാതെ ജീവനല്ല. പാപാധീനനായിരിക്കുന്ന, പാപഭോക്താവായിരിക്കുന്ന ജീവനല്ല. ഇതുപോലെ പല സന്ദർഭങ്ങളുണ്ട്, അതിൽ ഒന്നെടുത്ത് കാണിച്ചു തന്നേ ഉള്ളൂ. ഏവം ആകാശസ്ഥലിംഗ ഇത്യാദിഷു ഇനി അടുത്ത് വരുന്നുണ്ട്. അവിടെയെല്ലാം ഇതുപോലെ തന്നെ മനസ്സിലാക്കണം. ഉപാധികളോടുകൂടി നിർദ്ദേശിക്കുന്നത് ഉപാധി ഭേദമനുസരിച്ച് അത് പരമാത്മാവിനെയാണ്, ചിലടത്ത് ജീവാത്മാവുമാകാം. അതുകൊണ്ട് ഇവിടെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ സംഗ്രഹിച്ച് പറയുന്നു. ഇവൻ സദ്യോ മുക്തി കാരണം മുക്തി ആത്മജ്ഞാനം ഉപാധി വിശേഷദ്വാരേണ ഉപദിശ്യമാനം അപി അവിവക്ഷിത ഉപാധി സംബന്ധ വിശേഷം പര അപര വിഷയത്വന സന്ദേഹ്യമാനം വാക്യഗതി പര്യാലോചനയ നിർണേതവ്യം ഭവതി. ആത്മജ്ഞാനത്തെ കുറിച്ച് ഇവിടെ പറയാനുള്ള ഒന്നേ ഉള്ളൂ. എന്താണ് അത്? സദ്യോ മുക്തി കാരണം. അത് സദ്യോ മുക്തി കാരണമാണ്. സദ്യ എന്ന് വെച്ചാൽ സപതി, ഉടൻ. മുക്തിക്ക് കാരണമാണ് ജ്ഞാനം. മുക്തിയെ പ്രതീക്ഷിച്ചിരിക്കുന്നില്ല. ജ്ഞാനം ഉണ്ടായി ഇനി മുക്തി സംഭവിക്കണം, അങ്ങനെയല്ല. അതുകൊണ്ട് സദ്യോ മുക്തി എന്ന് പറയുന്നു. അതെന്തുകൊണ്ടങ്ങനെ പറയുന്നു? ഉപാസനയുമായിട്ടുള്ള ഭേദത്തെ കാണിക്കും. ഉപാസകനുകൊണ്ട് ജ്ഞാനം, പക്ഷെ അത് സദ്യോ മുക്തി കാരണമല്ല. എന്തുകൊണ്ട്? ഉപാസകന് ഉപാസന എന്ന് പറയുന്ന കർത്തവ്യ കർമ്മം ശേഷിക്കുന്നു. ഒരുവനിൽ കർത്തവ്യം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവൻ മുക്തനല്ല. അതാണ് അദ്വൈത സിദ്ധാന്തം. സ്വയം എനിക്ക് ഇന്ന കർത്തവ്യം ശേഷിക്കുന്നു, തന്നെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ലോകത്തെ സംബന്ധിച്ചോ ഇഹലോക പരലോകങ്ങളെ സംബന്ധിച്ചോ, അത് മുക്തിയെ തന്നെ സംബന്ധിച്ചായാലും ശരി, അനുഷ്ഠേയമായി കർത്തവ്യമായി കൃത്യം ശേഷിക്കുന്നു എന്ന് ഒരുവന് ബോധമുണ്ടെങ്കിൽ അവൻ മുക്തനല്ല. സദ്യമുക്തി എന്ന് പറയുമ്പോഴോ അവിടെ ജ്ഞാനമുണ്ടായി, അവനിൽ ക്ഷീയന്തി ചസ്യ കർമാണി, അവന്റെ കർമ്മങ്ങളെല്ലാം ഒടുങ്ങിയിരിക്കുന്നു. ഉപാസകനും ഉണ്ട് ജ്ഞാനം, ബ്രഹ്മത്തെക്കുറിച്ചും ജീവനെക്കുറിച്ചും ജഗത്തിനെ കുറിച്ചും എല്ലാം ഉപാസകനും അറിയുന്നു. പക്ഷെ ഉപാസന എന്ന് പറയുന്ന ഒരു കർമ്മമെങ്കിലും അയാളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അയാൾ മുക്തനല്ല. എന്ന് പറയും, ഞാൻ ഇങ്ങനെ ഒരു തത്വത്തെ അറിഞ്ഞു, ആ തത്വം എന്ന് പറയുന്നതാണ് പരമാർത്ഥം, പക്ഷേ എനിക്കിനി അതിനെ ധ്യാനിച്ച് സാക്ഷാത്കരിക്കണം, അറിവിനപ്പുറം ഒരു അനുഷ്ഠാനം, അത് കഴിഞ്ഞൊരു സാക്ഷാത്കാരം, ഇതെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. സദ്യ മുക്തനായില്ല. സദ്യ എന്ന് വെച്ചാൽ ഉടൻ, എപ്പോ ഉടൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ അറിവുണ്ടാകുന്ന ആ സമയം തന്നെ. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് ഒരറിവുണ്ടാകുമ്പോൾ ഒരാൾ സദ്യ മുക്തനാകുന്നു, വേറൊരാൾ ഉപാസകനാകുന്നു. അതെന്താ, ഒരേ ഒരു തത്വത്തെ തന്നെ അറിഞ്ഞാലും ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? അത് ആ അറിവ് അപൂർണമായതുകൊണ്ട്, അല്ലെങ്കിൽ അറിവ് ദൃഢമാകാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അറിവ് സംശയവിപര്യാദി ദോഷങ്ങളോടുകൂടിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അറിഞ്ഞിട്ടും മുക്തനാകുന്നില്ല. മാത്രമല്ല, സദ്യോ മുക്തി എന്ന് പറയുമ്പോൾ അത് അറിവ് കൊണ്ട് തന്നെ സംഭവിക്കണം. മറ്റെന്തെങ്കിലും കൊണ്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അത് സദ്യ മുക്തി എന്ന് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? കാരണം മുക്തിക്ക് തടസ്സമായിരിക്കുന്നത് തന്റെ തന്നെ അവിവേകമാണ്. മറ്റൊന്നും മുക്തിക്ക് തടസ്സമല്ല, തന്റെ തന്നെ അവിവേക രൂപത്തിലുള്ള ഇരള്, അജ്ഞാനം, അതാണ് മുക്തിക്ക് തടസ്സമായിരിക്കുന്നത്. അതില്ലാതാകണമെങ്കിൽ എന്താണ്? അറിവ് കൊണ്ടേ സാധ്യമാകും, ജ്ഞാനം കൊണ്ടേ സാധ്യമാകും, മറ്റൊന്നുകൊണ്ടും അത് സാധ്യമല്ല. അറിവില്ലായ്മയെ പരിഹരിക്കുന്നതിന് അറിവേ ഉള്ളൂ ഉപായം. മറ്റനുഷ്ഠാനങ്ങളെല്ലാം തന്നെ ഈ അറിവിനെ നീക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അറിവിനല്ല, അറിവില്ലായ്മ. ഒരനുഷ്ഠാനം കൊണ്ട് അറിവില്ലായ്മയെ മാറ്റാൻ പറ്റില്ല. കാരണം അത് ഇല്ലായ്മയാണ്, അതിനെങ്ങനെ നീക്കാൻ പറ്റും? ഇല്ലായ്മ ആർക്കും നശിപ്പിക്കാൻ കഴിയത്തില്ല. അറിവില്ലായ്മ എന്നല്ലേ പറയുന്നു, അതിനൊന്നുകൊണ്ടും നശിപ്പിക്കാൻ കഴിയത്തില്ല. പിന്നെ അത് നശിച്ചു നമ്മളെ എന്തുകൊണ്ട് പറയുന്നു? അതിന്റെ സ്ഥാനത്ത് അറിവ് പ്രകടമാകുമ്പോൾ പറയുന്നു അറിവില്ലായ്മ പോയി. ഇരുട്ടിനാരും നശിപ്പിക്കുന്നില്ല, വെളിച്ചം വരുമ്പോൾ പറയുന്നു ഇരുട്ട് നശിച്ചു. എന്തുകൊണ്ട് ഇരുട്ട് നശിക്കുന്നില്ല? നശിക്കാനായിട്ട് അങ്ങനെയൊന്നുമില്ല. നശിക്കത്തക്കതായ, നശിക്കാൻ യോഗ്യമായ ഇരുളൊന്നുമില്ല. പക്ഷെ വെളിച്ചത്തിൽ അത് അപ്രത്യക്ഷമാകും. എന്താണത്? അത് ആ വെളിച്ചത്തിന്റെ ഇല്ലായ്മയാണ്. വെളിച്ചം വരുമ്പോൾ അത് ഇല്ലാതാകുന്നു. അതുപോലെ അവിവേകത്തിന്റെ സ്ഥാനത്ത് വിവേകം വരുന്നു, അറിവ് വരുന്നു. അറിവില്ലായ്മ നശിക്കുന്നു. അപ്പോൾ അറിവ്, അറിവില്ലായ്മയുടെ നാശം, ഇതെല്ലാം ഒന്ന് തന്നെ. അവിടെ അവൻ സദ്യമുക്തൻ ആകുന്നു. അത് സംഭവിക്കാതെ ഒരാൾ തനിക്ക് കർത്തവ്യവുമായി ഒന്നിനെ സ്വീകരിച്ചുകൊണ്ട് അയാൾ ഒരനുഷ്ഠാനത്തിലേർപ്പെട്ടിരിക്കുമ്പോൾ, ഉപാസനയിലേർപ്പെട്ടിരിക്കുമ്പോൾ എന്താ വാസ്തവത്തിൽ സംഭവിക്കുന്നത്? ഇരുളിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി അയാൾ വെളിച്ചം അല്ലാത്ത ഉപായങ്ങളെ അന്വേഷിക്കുകയാണ്, അല്ലെങ്കിൽ വെളിച്ചം ഉണ്ടാക്കുന്നതിനുള്ള ഉപായങ്ങൾ അന്വേഷിക്കുകയാണ്. വെളിച്ചം വരുന്നതുവരെ ഇരുൾ നശിക്കുന്നില്ല. നമ്മൾ വെളിച്ചത്തിന് വേണ്ടി വിളക്ക് അന്വേഷിച്ച് നടക്കും പോലെയാണ്. വെളിച്ചത്തിന് വിളക്ക് ആവശ്യമാണ്, പക്ഷെ വിളക്ക് അന്വേഷിച്ച് നടക്കുമ്പോൾ അവിടെ വെളിച്ചമുണ്ട്. ഇരുൾ നശിക്കുന്നുണ്ടോ? ഇല്ല. ഇരുട്ട് എത്ത് തപ്പിത്തടഞ്ഞ് വിളക്കെടുത്ത് അതിനെ ജ്വലിപ്പിക്കുമ്പോൾ മാത്രമേ ഇരുൾ പോകും. അതുപോലെയാണ് ഉപാസനകളും മറ്റും, അതെല്ലാം സഹായിക്കുന്നുണ്ട്. പക്ഷെ നേരിട്ടല്ല, അതുകൊണ്ട് പറയുന്നു പരമ്പരയായി ആ വിളക്കെല്ലാം തേടി പിടിച്ച് അതിനെ ജ്വലിപ്പിച്ച് അവിടെ പ്രകാശം പ്രകടമാകുമ്പോൾ ഇരുൾ നശിക്കുന്നു, അതാണ് മുക്തി. ആ വെളിച്ചമാണ് മുക്തി, അല്ലെങ്കിൽ ഇരുളിന്റെ നാശമാണ് മുക്തി എന്ന് പറയും. അതുകൊണ്ടാണ് സദ്യോ മുക്തി എന്ന് പറയുന്നത്. അതാണ് സദ്യോമുക്തി കാരണം അപി ആത്മജ്ഞാനം. ആത്മജ്ഞാനം വാസ്തവത്തിൽ അങ്ങനെയാണ്, സദ്യോമുക്തിക്കാണ് കാരണമായിരിക്കുന്നത്. പക്ഷെ പറഞ്ഞല്ലോ, ആത്മജ്ഞാനം പൂർണ്ണമല്ലെങ്കിൽ, പൂർണ്ണമല്ലാത്തതിനും കാരണങ്ങൾ പറഞ്ഞു. അത് മറ്റൊരു തരത്തിലും പൂർണ്ണം ആകാതിരിക്കാം. എങ്ങനെ? ആത്മജ്ഞാനം സോപാധികമാണെങ്കിൽ, അനേക ഉപാധികളോടുകൂടി ആ തത്വത്തെ അറിയുകയാണെങ്കിൽ, നാമരൂപ ഉപാധികളോടുകൂടി ആ തത്വത്തെ അറിയുമ്പോൾ, അപ്പോഴും അത് പൂർണ്ണമാകത്തില്ല. ആ തത്വത്തെ ഒരാൾ അറിയുന്നു, അത് ഒരു ദേവതാരൂപത്തിലാണ് എന്നറിയുന്നു. നാമരൂപങ്ങളെല്ലാം ഉള്ള ഒരു ദേവതാരൂപത്തിലാണ്, നിഗ്രഹ അനുഗ്രഹ ശക്തിയുള്ള ഒരു ദേവതാരൂപത്തിലാണ്. ഇവിടെ പറഞ്ഞല്ലോ, ഹിരൺമയ പുരുഷനായി അറിയുന്നു. പരമാർത്ഥം തന്നെയാണ്, പക്ഷേ അതിന് പരമാർത്ഥമായിട്ടല്ല അറിയുന്നു. ഹിരണ്യ ശ്മശ്രു, ഹിരണ്യ കേശ എന്നെല്ലാം പറഞ്ഞ ഉപാധികളാണ്. അങ്ങനെ അറിയുമ്പോൾ അതും ആത്മജ്ഞാനം തന്നെ, പരമാത്മാവിനെയാണ് അറിഞ്ഞിരിക്കുന്നത്. പരമാത്മാവെ തന്നെ അറിഞ്ഞിരിക്കുന്നു, പരമാത്മാവായി തന്നെ അറിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും എന്താണോ അതിനെ സ്വാഭാവികമായി അറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പ്രധാനമായ അടയാളം എന്താണോ, കാരണം അതിന് ഉപാസ്യനായി അറിയുന്നു, ഞാൻ അത് ഉപാസിക്കേണ്ടതാണ്. അവിടെ ഭേദബുദ്ധി വരുന്നു, ഞാൻ ഉപാസകനാണ്, ഹിരൺമയ പുരുഷൻ ഉപാസ്യനാണ്. ഭേദബുദ്ധി അവിടെ വന്നു കഴിഞ്ഞു. ഞാൻ ആരാധകനാണ്, അത് ആരാധ്യനാണ്. ഞാൻ പൂജകനാണ്, അത് പൂജ്യമാണ്. ഇത്തരത്തിൽ ഉള്ള ഭേദബുദ്ധിയോടുകൂടി അറിയുമ്പോൾ അവിടെ കർത്തവ്യശേഷിക്കുന്നു. എന്റെ കർത്തവ്യമായിരിക്കുന്ന എന്താണോ അതിനെ ആരാധിക്കുക, പൂജിക്കുക, ഉപാസിക്കുക, ധ്യാനിക്കുക, അതും ആത്മജ്ഞാനം തന്നെയാണ്. പക്ഷെ ഉപാധി വിശേഷദ്വാരയാണ് ഉപദിശ്യമാനം. വിശേഷ ഉപാധികളിലൂടെ തന്നെ അതിനെ ഉപദേശിച്ചിരിക്കുന്നു ശാസ്ത്രം തന്നെ, ശ്രുതി തന്നെ ഉപദേശിച്ചു, അല്ലെങ്കിൽ ഗുരു തന്നെ ഉപദേശിച്ചിരിക്കുന്നു, പുരാണങ്ങൾ ഉപദേശിച്ചിരിക്കുന്നു. അപ്പൊ അതെന്താണ് അപരവിഷയത്വേന? അത് അങ്ങനെ വരുന്നിടത്ത് അത് അപരവിഷയമാണ്. ഇത് തിരിച്ചറിയാൻ കഴിയാത്തവർക്ക് സന്ദേഹം വരും. എന്താണോ, ഇതാണോ പരമാർത്ഥം, ഇതിനെയാണോ ജ്ഞാനം എന്ന് പറയുന്നത്, അതേ ഇത് ഉപാസനയാണ്. അതറിയേണ്ടതാണോ അതോ ഉപാസിക്കേണ്ടതാണോ, സംശയം വരും. ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നവർക്ക്, ഇതിനെ അറിയാൻ യത്നം ചെയ്യുന്നവർക്ക് ഇത് രണ്ടും തമ്മിൽ ആശയക്കുഴപ്പം വരും. എന്താണ് ഉപാസന, എന്താണ് ജ്ഞാനം? ഇനി വരുന്ന ഈ ഭാഗങ്ങളിലെല്ലാം ഭാഷകാരൻ ചെയ്യുന്ന പ്രധാന ജോലി അതാണ്. ഓരോ ഉപനിഷത്ത് വാക്യങ്ങളെയും എടുത്തിട്ട് ഇത് ഉപാസനയാണ്, ഇത് ജ്ഞാനമാണ്. ഒരു സന്ദർഭത്തെ തന്നെ രണ്ടായും എടുക്കാം. ഇത് ഈ രീതിയിലാണെങ്കിൽ ഇത് ഉപാസ്യമായി തീരും, ഈ രീതിയിലാണെങ്കിൽ ഇത് ജ്ഞേയമായി തീരും. ഇന്ന രീതിയിലാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ അതിനെ ഉപാസിക്കുക, ഇന്ന രീതിയിലാണെങ്കിൽ അതിനെ അറിയുക. പൊതുവെ പറയും എന്താണ്, ഉത്തമ അധികാരികളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അത് അറിയുന്നതിന് ശേഷിയുള്ളവനെ സംബന്ധിച്ച് അറിവാണ്. അറിയുന്നതിനുള്ള ശേഷി ഇല്ലാത്തവനെയാണ് പറയുന്നത് അധമാധികാരി എന്ന്. സാറിന് നമ്മൾ പറയുന്ന അധമനെന്നുള്ള അർത്ഥത്തിലല്ല, അറിയുന്നതിനുള്ള ശേഷിയും ശേഷിക്കുറവും. ആ ശേഷിയും ശേഷിക്കുറവും ഒരുവന്റെ അന്ധകരണത്തിന്റെ യോഗ്യതയാണ്. അന്ധകരണത്തിന് വേണ്ടത്ര ശുദ്ധിയും ഏകാഗ്രതയും ഉണ്ടെങ്കിൽ അതറിയാൻ പറ്റും. അറിയുന്നതിന് അത് പോരാ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ അവന്റെ അറിവും ശേഷിയും അനുസരിച്ച് ഉപാസിക്കുക. അപ്പൊ അവിടെ പറയും അവന് അധമാധികാരി എന്ന് പറയും. ആരും സ്വയം ഉത്തമന്മാരെന്ന് തന്നെ കരുതുന്നു. പക്ഷെ ശാസ്ത്രം അല്ലെങ്കിൽ ഇവിടെ ശ്രുതി തന്നെ രണ്ടായി തിരിക്കുന്നു. ആരാണ് ഉത്തമൻ, ആരാണ് അധമൻ എന്ന്. ഒരാൾ ഈ തത്വത്തെ ശ്രവിക്കുന്ന ഒരാൾക്ക് അവിടെ സന്ദേഹമാണ്, സന്ദേഹം ഉണ്ടാകുന്നു. ഈ പറഞ്ഞിരിക്കുന്നത് പര വിഷയമാണോ അതോ അപര വിഷയമാണോ? ഈ പറഞ്ഞിരിക്കുന്നത് പര തത്വത്തെയാണോ അതോ അപര തത്വത്തെയാണോ? ഇത് നിർഗുണമായ തത്വത്തെയാണോ അതോ സഗുണമായ തത്വത്തെയാണോ? നിരുപാധികമായ തത്വമാണോ സ്വാഭാവികമായ തത്വമാണോ? ഇവിടെ താനിതിനെ അറിയേണ്ടതാണോ അതോ ഉപാസിക്കേണ്ടതാണോ? ഈ സന്ദേഹം വരും. അതാണ് പര അപര വിഷയത്വന സന്ദേഹമാണ്. അങ്ങനെ സന്ദേഹം വരും. എന്തുകൊണ്ട്? രണ്ടു തരത്തിലും പറഞ്ഞിരിക്കുന്നു. ഒന്ന്, ഉപാധി വിശേഷദ്വാരേണ. മറ്റൊന്ന്, അവിവക്ഷിത ഉപാധി സംബന്ധ വിശേഷം. ഒന്ന് ഉപാധികളോടുകൂടി ഉപദേശിക്കുന്നു. ഹിരണ്യശ്മശ്രു, ഹിരണ്യകേശ എന്നെല്ലാം പറയുമ്പോൾ ഉപാധികളുണ്ട്. മറിച്ച് തത്വമസി എന്നുപദേശിക്കുമ്പോൾ അവിടെ ഒരു ഉപാധിയുമില്ല. തത്വമസി എന്ന് ഉപദേശിക്കുമ്പോൾ അവൻ അറിഞ്ഞാൽ മതി, യോഗ്യനാണെങ്കിൽ. പക്ഷെ ഇവിടെ അതുപോരാ. ഹിരണ്യശ്മശ്രു എന്ന് പറയുന്നിടത്ത് അവനതിനെ ധ്യാനിക്കണം. അതാണ് ഉപാധി വിശേഷദ്വാരേണ ഉപദേശിക്കുന്നു. അവിവക്ഷിത ഉപാധി സംബന്ധ വിശേഷം ഉപദേശിക്കുന്നു. എന്ത്? രണ്ടും എന്താണ്? ആത്മജ്ഞാനം തന്നെ രണ്ടും. പരമാത്മാവിനെ ആണ് ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ഏതായാലും അതിനെ പറയുന്നു പരമാത്മജ്ഞാനവും. നാനാ നാമരൂപ ഉപാധികളോടുകൂടി പ്രകടമായിരിക്കുന്നത് പരമാത്മാവ് തന്നെ. ഏത് ഉപാധിയെ സ്വീകരിച്ചാലും അത് പരമാത്മാവിനെയാണ് ബോധിപ്പിക്കുന്ന അവിടെ. പക്ഷെ സന്ദേഹം വരുന്ന ഒരാൾ ഇതെന്തിനു വേണ്ടിയുള്ളതാണ്? വാക്യഗതി പര്യാലോചനയാ. അവിടെ പിന്നെ വാക്യഗതി, വാക്യ താല്പര്യത്തെ വിചാരം ചെയ്യണം. എന്താണ് ഇതിന്റെ താല്പര്യം? ഇതിനെങ്ങനെ ഗ്രഹിക്കണം? സ്വാഭാവികമായി ഗ്രഹിക്കണമോ അതോ നിരുപാധികമായി ഗ്രഹിക്കണം? നിർണയദവ്യം ഭവതി, അവിടെ നിശ്ചയിക്കേണ്ടി വരും. ഇത് ഉപാസനയാണ്, ഇത് ജ്ഞാനം. അതാണ് നമ്മൾ ഉപനിഷത്ത് ചർച്ച ചെയ്തിടത്തെല്ലാം അത് പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം ഉപാസനാ ഭാഗങ്ങളാണ്, ഇത് തത്വജ്ഞാനത്തിന്റെ ഭാഗമാണ്. അവിടെ അത് ഭാഷ്യകാരം വ്യക്തമാക്കി. ഇവിടെ ബ്രഹ്മസൂത്രത്തിൽ വന്നപ്പോൾ വീണ്ടും അതേ വാക്യങ്ങളെ എടുത്തിട്ട് അതിൽ തത്വജ്ഞാനപരമായി അതിനെല്ലാം വ്യാഖ്യാനിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ തത്വജ്ഞാനത്തിന് പ്രാധാന്യമുള്ള വാക്യങ്ങളെ എടുക്കുന്നു, എന്നിട്ട് വ്യാഖ്യാനിക്കുന്നു. ഉപാസനകളെ കുറിച്ചും പറയുന്നുണ്ട്, അത് പ്രധാനമായിട്ടും മൂന്നാം അധ്യായത്തിൽ. യഥേവതാവത് ആനന്ദമയോ അഭ്യാസാതീതി. ഇവിടെ ആനന്ദമയോ അഭ്യാസ എന്ന് പറയുന്നിടത്ത് ഇതാ ചെയ്യുന്നത്. കാരണം ഈ അടുത്ത് പറയുന്ന ഈ ഭാഗം തൈത്തിരിയത്തിലെ ആനന്ദമയം എന്ന് പറയുന്ന ഭാഗത്തെ രണ്ടു തരത്തിലും മനസ്സിലാക്കും. സ്വാഭാവികമായും നിരുപാധികമായും മനസ്സിലാക്കും. അപ്പോൾ ഒരേ ഒരു കാര്യത്തെ തന്നെ രണ്ടു തരത്തിലങ്ങനെ മനസ്സിലാക്കാം. അതെങ്ങനെ? അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്. കാരണം ഇവിടെ രണ്ടുപായങ്ങളാണ്, ഒന്ന് ജ്ഞാനം, മറ്റൊന്ന് ഉപാസന. ഒന്ന് സദ്യവും മുക്തിക്ക് കാരണം. ഉപാസന പിന്നെ പലതരത്തിലാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്താണ്? കാനിചിത് ബ്രഹ്മണ ഉപാസന അഭ്യുദയാർത്ഥാനി, കാനിചിത് ക്രമമുക്തിയെടുത്താനി, കാനിചിത് കർമ്മസമൃദ്ധിയെടുത്താനി, പലതരത്തിലാണ് ഉപാസനകൾ. തത്വജ്ഞാനത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഒരു ഫലം മുക്തി, മറ്റു ഫലങ്ങളൊന്നും അവിടെയില്ല. അതുകൊണ്ട് ആ ഭേദത്തെ ആദ്യമേ ആമുഖമായി പറഞ്ഞതാണ്, അത് ആദ്യമേ മനസ്സിലാക്കണം. രണ്ടു തരത്തിൽ ഇതിനെ കാണാം, സ്വാഭാവികമായും നിർവാധികമായും. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. ഏവം ഏകമവി ബ്രഹ്മ അപേക്ഷിത ഉപാധി സംബന്ധം നിരസ്ത ഉപാധി സംബന്ധം ച ഉപാസ്യത്വന ജ്ഞേയത്വന ച വേദാന്തേഷു ഉപദിശ്യത്തെ ഇതി പ്രദർശയിതം പരോ ഗ്രന്ഥ ആരഭ്യതേ. ഇനി വരുന്ന ഭാഗങ്ങൾ പ്രധാനമായി ചർച്ച ചെയ്യുന്ന ഇതാണ്. എന്താണ് ഏകം അഭി ബ്രഹ്മ? ബ്രഹ്മ ഏകമാണ്. പരമാർത്ഥതത്വം ഏകരൂപത്തിലാണ്, അദ്വൈയരൂപത്തിലാണ്. എങ്കിലും അപേക്ഷിത ഉപാധി സംബന്ധം നിരസ്ത ഉപാധി സംബന്ധം, ചിലയിടത്ത് ഉപാധികളോടുകൂടി അതിനെ ഉപദേശിക്കുന്നു, ചിലയിടത്ത് ഉപാധികളെല്ലാം നിഷേധിച്ചിട്ട് ഉപദേശിക്കുന്നു, നേതി നേതി എന്നിങ്ങനെ. അങ്ങനെ ഉപദേശിക്കുന്നിടത്ത് അതിനെ എങ്ങനെ മനസ്സിലാക്കണം? അപേക്ഷിത ഉപാധി സംബന്ധം, ഉപാധികളോട് കൂടിയാണ് അതിനെ ഉപദേശിക്കുന്നതെങ്കിൽ ഉപാസ്യത്വേന, അതിനുപാസ്യമായി കാണുന്ന വെച്ചാൽ അത് ധ്യാനിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ചിലടുത്ത് പറയില്ലേ പരമാത്മാവ് അത് ഹൃദയ കമലത്തിൽ, അവിടെ ഒരു പീഠത്തിൽ പരമാത്മാവ് സ്ഥിതി ചെയ്യുന്നു. അത് എങ്ങനെ സ്ഥിതി ചെയ്യുന്നു? അതൊരു മനോഹരമായ പുരുഷ രൂപത്തിൽ, അങ്ങനെ വളരെ മനോഹരമായ ഒരു സ്ത്രീയുടെ രൂപത്തിൽ, ദേവരൂപത്തിൽ, അല്ലെങ്കിൽ ദേവിയുടെ രൂപത്തിൽ. അതിനെല്ലാം ഇങ്ങനെ വിശദമായി വർണ്ണിക്കുന്നു. തത്വത്തെ തന്നെയാണ് അവിടെ ധ്യാനിച്ചേ മതിയോ ഉപാസ്യത്വേന നിർദ്ദേശിക്കുന്നു. ഇനി നിരസ്ത ഉപാധി സംബന്ധം ജ്ഞേയത്വേന, ജ്ഞേയമായിട്ട് അതിനെ നീ അറിയുക ആണ് തത്വമസി. അവിടെ ജ്ഞേയമായി ഉപാസിക്കുകയാണ്, അവിടെ ആവശ്യപ്പെടുകയാണ് പിതാവ് പുത്രനോട്, നീ ആ തത്വമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? താൻ ആ തത്വമാണ് എന്ന് സ്വയം ബോധിക്കുക, ജ്ഞേയമാണ്. അതാണ് സദ്യോ മുക്തി എന്ന് പറയുന്നത്. ഉപാസന എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, നമുക്കെല്ലാവർക്കും പൊതുവെ എല്ലാവരും ഉപാസനയാണ് ഉപദേശിക്കുന്നത്. അതിലൊരു തകരാറ് മാത്രമുള്ളൂ, എന്താണ് ജ്ഞാനം, എന്താണ് ഉപാസന എന്നുള്ള ഭേദത്തെ മനസ്സിലാക്കാതെ ആണ് പലപ്പോഴും പലരും ഉപദേശിക്കുന്നതും പലപ്പോഴും എല്ലാവരും അനുഷ്ഠിക്കുന്നതും. ജ്ഞാനത്തിന്റെയും ഉപാസനയുടെയും വ്യത്യാസം മനസ്സിലാക്കാതെ നമ്മുടെ ഭാഷകാരൻ പറയുന്നു, അതാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. എന്താണ് ജ്ഞാനം, എന്താണ് ഉപാസന? എന്തുകൊണ്ടൊരുവൻ ജ്ഞാനം കൊണ്ട് തന്നെ കൃതകൃത്യനായിത്തീരുന്നു? ഇത് നമ്മൾ മറ്റു പല സന്ദർഭങ്ങളും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ചർച്ച ചെയ്യാത്ത വിഷയമില്ല എന്ന് വിചാരിച്ചിവിടെ പറയുന്നതിന് അസംഗത്യൊന്നുമില്ല. കാരണം ചെയ്തതും ചെയ്യാത്തതൊക്കെ കണക്കായിരുന്നു. ശങ്കരൻ വീണ്ടും തങ്ങിയ തന്നെ, അപ്പൊ പിന്നെ പറയുന്നുണ്ട് എന്താ കുഴപ്പം, പറഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പം? ഉപാസ്യത്വന ജ്ഞേയത്വന ച വേദാന്തേഷു ഉപദിശ്യത്തെ, വേദാന്തങ്ങളിൽ ഉപനിഷത്തുകളിൽ രണ്ടു തരത്തിൽ തന്നെ ഉപദേശിക്കുന്നു. ജ്ഞേയമായി അറിയേണ്ടതായി, അറിവുകൊണ്ട് തന്നെ സദ്യവും മുക്തി, അറിവുകൊണ്ടേ അത് സാധ്യമാവുക. കൃതാർത്ഥത വരുന്നു. അറിവിനെ തുടർന്ന് അനിഷ്ടയമായി ഒന്നും ശേഷിക്കുന്നു. പക്ഷെ ഈ അറിവ് പറയാം, അത് അറിഞ്ഞാ മതിയോ? ഞാൻ എല്ലാം അറിഞ്ഞു എന്ന് പറയും, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അറിഞ്ഞു. പക്ഷേ എന്താ പക്ഷേ? വീണ്ടും ഒരു പക്ഷേ. പക്ഷെ അനുഭവം ഇല്ല എന്ന് പറയും. അറിഞ്ഞു പക്ഷേ അനുഭവം ഇല്ല എന്ന് പറയും. അവിടെയാണ് പറയുന്നത്, ശരി നിങ്ങൾ അറിഞ്ഞു, അനുഭവം ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറിഞ്ഞിട്ടില്ലെന്ന് തന്നെയാണ്. അപ്പോൾ പിന്നെ അവിടെ ഉപാസിക്കുക. കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നിരുപാധികമായിട്ടല്ല, സ്വാഭാവികമായിട്ടാണ്. എല്ലാം അറിഞ്ഞു എന്ന് സ്വയം കരുതുന്നേ ഉള്ളൂ. അറിവ് എന്ന് പറയുന്നത് കേവലം ഒരു അഭിമാനം മാത്രം. അറിവെന്ന് പറയുന്ന ഒരു ബോധമല്ല, മറിച്ചൊരു അഭിമാനം, ഞാൻ അറിഞ്ഞു എന്നുള്ള ഒരു അഭിമാനം. അപ്പോൾ ആ ഒരു കേവല അഭിമാനം കൊണ്ടെന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ അവിടെ ഉപാസിക്കുക. ഉപാസനയുള്ള വേറെ വഴിയില്ല, ധ്യാനിക്കുക. എന്നാ എന്ത് സംഭവിക്കും? അനുഭവം ഉണ്ടാവും എന്ന് പറയും. എന്താ ഈ അനുഭവം എന്ന് പറയുന്നത്? പിന്നീടുണ്ടാവുന്നത്, ആദ്യ അറിവുണ്ടായി, അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായില്ല, പിന്നെ ധ്യാനിച്ചു, അത് കഴിഞ്ഞ് വീണ്ടും അനുഭവം ഉണ്ടായി. ആദ്യം ഉണ്ടായ അറിവും രണ്ടാമതുണ്ടായ അനുഭവവും തമ്മിൽ എന്താ വ്യത്യാസം? ആദ്യം ഉണ്ടായത് അറിവ്, പ്രയോജനമില്ലാത്ത അറിവ് എന്നുവെച്ചാൽ പൂർണ്ണമായ പ്രയോജനമില്ലാത്ത അറിവ്. രണ്ടാമതുണ്ടായ അനുഭവം എന്ന് പറയുന്നതോ അതും അറിവ് തന്നെയാണ്. അറിവും അനുഭവവും രണ്ടല്ല. പക്ഷെ അവിടെ എന്ത് ചെയ്തു? ആ രണ്ടാമതുണ്ടാകുന്ന അറിവ് അത് പൂർണ്ണമാണ്, അത് പ്രയോജനവത്താണ്. ഇതാണ് ഒരു പക്ഷം. അറിഞ്ഞിട്ടും പോരായ്മ തോന്നുന്നു, അവിടെ ഉപാസിക്കുന്നു, പിന്നെ അറിയുന്നു. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ആദ്യത്തെ അറിവിലുണ്ടായ, അറിഞ്ഞിട്ടും അറിവിന് തടസ്സമായിരുന്ന ആ ദോഷങ്ങളെ പരിഹരിക്കുന്നു. പരിഹരിച്ചിട്ട് ദോഷരഹിതമായ അറിവ് അതുണ്ടാവും, പൂർണ്ണമായ അറിവെന്ന് പറയും. അല്ലെങ്കിൽ അതിന് ദൃഢമായ ജ്ഞാനം എന്ന് പറയുന്നു, അപരോക്ഷ ജ്ഞാനം പല പേരിലും പറയുന്നു. തന്നെ അവിടെ ദോഷങ്ങളില്ല എന്നുള്ളതേ ഉള്ളു. അപ്പോൾ അവിടെ ഒരുവൻ അറിഞ്ഞെങ്കിലും അവന് ജ്ഞേയമായിട്ടാണ് അറിഞ്ഞത്. ജ്ഞേയമായിട്ടെന്ന് പറഞ്ഞാൽ, ജ്ഞേയം എന്നുള്ളതിൻ്റെ മുഖ്യമായ അർത്ഥം അറിയേണ്ടത്, അത് അറിയേണ്ടതായിട്ട് അറിയുക, അത് മുഖ്യം. ഗൗണമായിട്ട് പറഞ്ഞാലോ അത് ഉപാസ്യം. അപ്പോൾ അറിഞ്ഞിട്ട് അപൂർണത തോന്നുന്നുണ്ടെങ്കിൽ അവൻ അറിഞ്ഞതിനെ ഉപാസ്യമായിട്ടാണ്. അവിടെ ജ്ഞേയ ശബ്ദത്തിൻ്റെ അർത്ഥം ഉപാസ്യമായിട്ടാണ്. കാരണം ഈ ശബ്ദങ്ങൾ പല സന്ദർഭങ്ങളിലും പല അർത്ഥത്തിൽ ഉപയോഗിക്കും. ചിലടത്ത് ഉപാസ്യം എന്നുള്ള അർത്ഥത്തിൽ തന്നെ ജ്ഞേയം ഉപയോഗിക്കും, ചിലടത്ത് ജ്ഞേയം അതിൻ്റെ മുഖ്യാർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കും. അപ്പോൾ അറിവ് പൂർണ്ണമാണെങ്കിൽ അവിടെ ഉപാസ്യമായൊന്നുമില്ല, അവിടെ ജ്ഞേയമായതിനെ അവൻ അറിഞ്ഞു എന്നർത്ഥം. അറിയേണ്ടതിനെ അറിഞ്ഞു എന്ന് പറയും. ജ്ഞേയമായതിനെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അറിയേണ്ടതിനെ അവൻ അറിഞ്ഞു. നിരുപാധികമായ തത്വത്തെ, നിരുപാധികമായി അറിയുമ്പോൾ അറിവിൽ യാതൊരു തരത്തിലുള്ള ദോഷങ്ങളും സംഭവിക്കത്തില്ല. എങ്ങനെ ചോദിക്കുക? അതെങ്ങനെ? ഈ തത്വത്തെ അറിയുന്നു എന്നല്ല, എങ്ങനെ പറയാൻ പറ്റും? നിരുപാധികമായിരിക്കുന്ന ഒന്നിനെ അറിയുന്നു എന്നങ്ങനെ പറയാൻ കഴിയും? അത് അറിവിന് വിഷയമാണോ എന്നെല്ലാമുള്ള ചോദ്യങ്ങളുണ്ടല്ലോ, സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങൾ. അതിനെല്ലാം പരിഹാരമാണ് അതിന് നിരുപാധികമായി അറിയുക എന്ന് പറയുമ്പോൾ. അപ്പോൾ നിരുപാധികമായ ഒന്നിനെ അത് അറിവിന് വിഷയം എന്നുള്ള തരത്തിൽ അറിയുമ്പോഴേ ഉള്ളൂ ദോഷം. നിരുപാധികം എന്ന് തന്നെ അറിയുമ്പോൾ എന്താണ് ആ ദോഷം വരുന്നില്ല, എന്തുകൊണ്ട്? അതിനെ ഒരിക്കലും അറിവിന്റെ വിഷയമായി അറിഞ്ഞിട്ടില്ല, അറിവിന്റെ വിഷയമായി അതിനെ അറിയാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അതിന് നിരുപാധികമായി തന്നെ അറിയുന്നു, അത് നിരുപാധികമാണ്, അതിന് ഉപാധികളില്ല. അതിനറിയാൻ വേണ്ടി ഒരു ഉപാധിയും സ്വീകരിക്കുന്നില്ല. ജ്ഞേയം എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഉപാധിയോടുകൂടി ഇരിക്കുന്നു എന്നതിനർത്ഥമില്ല. അത് നിരുപാധികം തന്നെ, അതിനെ നിരുപാധികം എന്ന് തന്നെ അറിയുന്നു. അപ്പോൾ വിഷയത്വം എന്ന് പറയുന്ന ഒരു ഉപാധിയോടെ വരുന്നില്ല, അത് വിഷയമല്ല, നിർവിഷയം തന്നെ. അപ്പോൾ ഒരു വസ്തുവിനെ അറിയുക എന്നുള്ളത് വിഷയമല്ലാതിരിക്കുക. അതങ്ങനെ സംഭവിക്കും, അതങ്ങനെ സംഭവിക്കാൻ പറ്റും. ഒരു വസ്തുവിനെ അറിയുക എന്നാൽ അത് വിഷയമല്ലാതിരിക്കും. അത് സംഭവിക്കുക എന്തുകൊണ്ട്? അതിനെ എങ്ങനെ അറിയുന്നു? സ്വരൂപമായി അറിയുന്നു. സ്വരൂപമായി അറിയുന്നിടത്ത് ദോഷമില്ല. അറിവിന്റെ വിഷയമായിട്ടല്ല അറിയുന്നത്, സ്വരൂപമായിട്ടറിയുന്നു. അറിവിന്റെ സ്വരൂപമായി, അറിയുന്നവന്റെ സ്വരൂപമായി, എന്തിന് സർവസ്വരൂപമായി അതിനെ അറിയുന്നു. അവിടെ വിഷയത്വ ദോഷമില്ല എന്നർത്ഥം. ശരി, ചിലർ പറയുമ്പോൾ അത് ശരിയാണ്, അങ്ങനെ അറിയുന്നു. പക്ഷെ അങ്ങനെ അതിനെ അറിഞ്ഞിട്ടും ഒരു സന്തോഷമില്ല അറിഞ്ഞിട്ട്. വീണ്ടും പഴയതുപോലെയൊക്കെ തന്നെ മനസ്സിനൊരു സന്തോഷം വരുന്നില്ല. ഇത്രയെല്ലാം അദ്വൈതം. പക്ഷെ ഉപാസനയിൽ അങ്ങനെയല്ല, ഉപാസിക്കുമ്പോൾ സന്തോഷം വരുന്നുണ്ട്. ആ വിഷയത്തെക്കുറിച്ചും അടുത്ത് ആനന്ദമായ അധികരണത്തെ ചർച്ച ചെയ്യും. കാരണം അത് ശ്രുതി എന്ന് പറയുന്ന എന്താണ്, ഈ ആനന്ദത്തിന് ഏറ്റക്കുറച്ചിലുണ്ട്. അത് ഓരോരുത്തർക്കും അവരവരുടെ യോഗ്യതകളനുസരിച്ച് ആനന്ദത്തിൻ്റെ ആ താരതമ്യത്തെ അനുഭവിക്കാൻ കഴിയും. ചെറിയ ആനന്ദത്തിൽ നിന്ന് വലിയ വലിയ ആനന്ദത്തിലേക്ക്. അവിടെ പറഞ്ഞല്ലോ, യുവാവിന്റെ ആനന്ദം, ദേവന്റെ ആനന്ദം, ഗന്ധർവന്റെ ആനന്ദം, ഇങ്ങനെ. അപ്പോൾ ഇവിടെ ഈ പറയുന്ന അറിവുകൊണ്ട് അങ്ങനെ ഒരു ആനന്ദം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നു. ഇത് അറിഞ്ഞിട്ട് പറയുന്നില്ല, അറിയാത്തവർ പറയുന്നതാണ്. അറിവിനെ സംബന്ധിച്ച ആക്ഷേപങ്ങളാണ്. അറിഞ്ഞവനിങ്ങനെയുള്ള പരാതിയില്ല, അറിഞ്ഞവന് ചോദ്യമില്ല അറിവിനെ സംബന്ധിച്ച്. പക്ഷെ അറിവിന് ഒരുവന് ജിജ്ഞാസയുണ്ടെങ്കിൽ അവിടെ ചോദ്യം വരാറുണ്ട്. അപ്പൊ ആ ജിജ്ഞാസയെ ശമിപ്പിക്കുന്നതിന് ചോദ്യത്തിന് സമാധാനം പറയേണ്ടി വരും. അപ്പൊ ജിജ്ഞാസുവിനെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത്. അറിയുന്നു, പക്ഷെ ആനന്ദമില്ല. ശരി, ആനന്ദമില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് ഞാൻ ഉപാസിക്കാം. ഉപാസിച്ചാൽ ഈ പറയുന്ന ആനന്ദങ്ങൾ ഏറിയേറി വരുന്ന ആനന്ദം പലതും അനുഭവിക്കാൻ കഴിയും. ദേവനായി കഴിഞ്ഞാൽ ദേവാനന്ദത്തെ അനുഭവിക്കാം, പിതൃക്കളായാൽ ആ പിതൃക്കളുടെ ആനന്ദത്തെ അനുഭവിക്കാം. അപ്പൊ ഈ പരിഭവം മാറും. എന്താണോ അതിനറിഞ്ഞിട്ട് എനിക്ക് സന്തോഷമില്ല, ഞാൻ പഴയതുപോലെ സുഖിയും ദുഃഖിയുമാണ്. അപ്പൊ അവിടെ അറിവിനെ സംബന്ധിച്ച് എന്താ പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിന് ആനന്ദം വേണമെങ്കിൽ ഒന്നുകിൽ വിഷയങ്ങളെ അനുഭവിക്കുക, മനസ്സിന് സന്തോഷം വരും. വിനോദ ഉപായങ്ങളെയൊക്കെ സ്വീകരിക്കുക, സന്തോഷം വരും മനസ്സിന്. താത്കാലികമാണെങ്കിൽ അതൊരു സന്തോഷമാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. വിനോദത്തിനുള്ള ഉപായങ്ങൾ, മനസ്സിന് രമിപ്പിക്കുന്നതിനുള്ള ഉപായങ്ങളെയൊക്കെ സ്വീകരിക്കുക, ആനന്ദിക്കുക. അല്ല, ഇനി ലൗകികമായ ഉപായങ്ങളൊന്നും പോരാ, ആനന്ദം പോരാ എന്നുണ്ടെങ്കിൽ അലൗകിക ഉപായങ്ങളെ സ്വീകരിക്കുക. യാഗം ചെയ്ത് സ്വർഗത്ത് പോവുക, അവിടെ വലിയ ആനന്ദമാണ്. ഈ മനുഷ്യലോകത്തിലിരുന്ന് എന്ത് ചെയ്താലും കിട്ടാത്ത ആനന്ദം അവിടെ പോയാൽ, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ഉപാസന ചെയ്ത് ദേവലോകപ്രാപ്തി പോലെയുള്ള കാര്യങ്ങൾ അതും പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ആനന്ദത്തെ പ്രാപിക്കും. എന്തുകൊണ്ടാ? ഇവിടെ ആനന്ദമുണ്ടോ, അവിടെ ആനന്ദത്തിന്റെ ഉപായങ്ങളുണ്ട്. അപ്പൊ ആ ഉപായങ്ങളൊന്നും അനുഷ്ഠിക്കാതെ എനിക്ക് ആനന്ദം വേണമെന്ന് പറഞ്ഞാൽ കിട്ടും? അത് സാധിക്കത്തില്ല. വിനോദത്തിന്റെ ഉപായങ്ങളെ സ്വീകരിച്ച് ആനന്ദിക്കുക, അതാണ് അതിന്റെ വഴി. അത് ലൗകിക ഉപായങ്ങളാകാം, അലൗകിക ഉപായങ്ങളാകാം, ഭൗതികമായ ഉപായങ്ങളാകാം, കൃഷി വാണിജ്യം തുടങ്ങിയ ഉപായങ്ങൾ, അലൗകിക ഉപായങ്ങളാകാം, ഉപാസനകളും മറ്റും. അങ്ങനെയൊക്കെ ആനന്ദത്തെ നേടാം. പക്ഷെ ഇവിടെ പറയുന്ന അറിവ് എന്തിനാണ് ബോധിപ്പിക്കുന്നത്? അത്തരം ഉപായങ്ങളിലൂടെ നേടുന്ന ആനന്ദത്തെ കുറിച്ചല്ല. ഈ അറിവിൽ അത് പ്രതീക്ഷിക്കരുത്. എന്തുകൊണ്ട്? ഇത് നിരതിശയ ആനന്ദത്തെ കുറിച്ചാണ് ബോധിപ്പിക്കുന്നത്. നിരതിശയ ആനന്ദം എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെയുള്ള ഏറ്റക്കുറച്ചിലൊന്നുമില്ല. അത് അമൃത് കുടിക്കുന്നത് പോലെയുള്ള ആനന്ദമല്ല. അത് നിർവിശേഷമായ സ്വരൂപത്തെ ബോധിക്കുകയാണ്. അത് ഏതെങ്കിലും ഉപായങ്ങളിലൂടെ പ്രാപ്തമാകുന്ന ആനന്ദമല്ല. അടുത്ത് പറയും, അങ്ങനെ ഒരു ആനന്ദത്തെ എവിടെയെങ്കിലും പ്രതീക്ഷിച്ചാൽ, അങ്ങനെ ഒരു ആനന്ദത്തെ എവിടെയെങ്കിലും സ്വീകരിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ഒരു ദുഃഖവും വരും. അതിനെ ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ദ്വന്ദ്വാത്മകമായ വസ്തുക്കൾ ഒന്നും തന്നെ ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. ലൗകികമോ അലൗകികമായ ഉപായങ്ങളിലൂടെ ആനന്ദത്തെ നേടിക്കഴിഞ്ഞാൽ അതിനോടൊപ്പം ദുഃഖം ഉണ്ടാവും എന്നടുത്ത് ഭാഷകാരൻ പറയും. ആനന്ദം മാത്രം ഇല്ല. അതുകൊണ്ട് എനിക്ക് അറിവുണ്ടായി, പക്ഷെ ആനന്ദം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ്. അത് അറിവല്ല. നിരുപാധികമായി അറിയുന്നില്ല, സ്വാഭാവികമായി അറിയുന്നു. അവിടെ ഉപാസനയുടെ ഫലമായ ആനന്ദത്തെ ഇവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. അതൊക്കെ അറിവില്ലായ്മ കൊണ്ടാണ്, വിവേകശൂന്യത കൊണ്ടാണ് അത് പറയുന്നത്. അപ്പൊ ഞാൻ ഇത്രയും കാലം അറിവിന് വേണ്ടി ശ്രമിച്ചു, എനിക്ക് അറിവുണ്ടായില്ല, എന്താ അതിന്റെ അടയാളം? എനിക്ക് ആനന്ദമില്ല. അതുകൊണ്ട് ഇനി എന്താണ്? ഇത് അറിവല്ല, ശരിയായ മാർഗം ഉപാസനയാണ്. അപ്പോൾ ഞാൻ പോയി ഉപാസിച്ച് അറിവുണ്ടാക്കി ആനന്ദിക്കാം. ഉപാസനയിലൂടെ അറിവാണ് സംഭവിക്കുന്നതെങ്കിൽ, പരമാർത്ഥ ബോധമാണെങ്കിൽ അവിടെയും നഷ്ടക്കച്ചവടമായിരിക്കും. എന്നുവെച്ചാൽ അവിടെയും ഈ ആനന്ദം അകലെയായിരിക്കും. എന്തുകൊണ്ട്? അത് നിർവിഷയമാണ്. വൈഷയികമായ ആനന്ദം, വിഷയത്തെ ആശ്രയിച്ചുണ്ടാകുന്ന ആനന്ദം, അത് ഏതുവരെ ഈ മനസ്സ് വിഷയഭാവത്തിൽ നിൽക്കുന്നുവോ അതുവരെയുള്ളൂ. തത്വം നിർവിഷയമാണെന്ന് ബോധിക്കുന്നിടത്ത് അത്തരത്തിലുള്ള സുഖമോ ആനന്ദമോ ഒന്നും അവിടെ അതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? സത്യവും മുക്തനായി കഴിഞ്ഞു. അറിവിൽ തന്നെ അവൻ മുക്തനായി കഴിഞ്ഞു. പിന്നെ എന്താ അവിടെ രണ്ടാമതൊന്ന്? ഒരാനന്ദം ഇല്ല. ആശിക്കുന്നിടത്ത് എന്തെങ്കിലും ശേഷിക്കും അനുഷ്ഠിക്കാൻ. അനുഷ്ഠിച്ചാലോ പിന്നെ അതിന്റെ ഫലം ശേഷിക്കും, അതങ്ങനെ തുടർന്നു പോകും. അറിവിലാണെങ്കിലോ അവിടെ പിന്നെ ഒന്നും ആശിക്കുന്നില്ല, അനുഷ്ഠിക്കുന്നില്ല, ഫലവുമില്ല. ആശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആത്മാനന്ദമോ അല്ലെങ്കിൽ അതിനും വലിയ ആനന്ദമോ അതിനും കുറഞ്ഞ ആനന്ദമോ ഒന്നും ആഗ്രഹിക്കുന്നില്ലെന്നുണ്ട്. അത് നിർവിഷയ സ്വരൂപമാണ്. അപ്പോൾ ഇത്തരത്തിൽ ആത്മസ്വരൂപത്തെ നിർവിഷയമായി അറിയുന്നതിനാണ് ഇവിടെ ആത്മാവ് ജ്ഞേയം എന്ന് പറയുന്നത്. അല്ലാത്ത ഉപാസ്യമായി അറിയുന്നതല്ല. അവിടെ ആ ജ്ഞാനം ഒരു തരത്തിലുള്ള അനുഷ്ഠാനങ്ങളെയും അവശേഷിപ്പിക്കാത്തതുകൊണ്ട് എന്തെങ്കിലും നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കായികമോ മാനസികമോ ആയ ഒരു അനുഷ്ഠാനം, ബാഹ്യമായി ചെയ്യുന്ന സ്വർഗാദി സുഖത്തിൻ്റെ പ്രാപ്തിക്ക് വേണ്ടി ചെയ്യുന്ന അനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ ആന്തരികമായി മാനസികമായ ആനന്ദത്തെ പ്രാപിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ധ്യാനങ്ങളോ ഉപാസനകളോ ഒന്നും തന്നെ അവിടെ കർത്തവ്യമായി ശേഷിക്കുന്നില്ല. എന്തുകൊണ്ട്? സ്വരൂപം കർത്തൃത്വ ശൂന്യമാണ്. എവിടെയാണോ കർത്തൃത്വമുള്ളത് അവിടെ കർത്തവ്യം ശേഷിക്കുന്നുണ്ട്. അപ്പോ തന്റെ സ്വരൂപം കർത്തൃത്വ ശൂന്യമായി ഒരാൾ അറിയുകയാണെങ്കിൽ അയാൾക്കവിടെ കർത്തവ്യം ശേഷിക്കുന്നില്ല. അയാൾ ഉപാസ്യമായി ഒന്നിനെയും കാണുന്നില്ല. കർത്തവ്യ മുക്തനായി കഴിഞ്ഞാൽ അത് തന്നെയാണ് മുക്തി എന്ന് പറയുന്നത്. അവിടെ എന്താണ്? തന്നിൽ സംസാരത്തിന്റെ ആത്യന്തികമായ നിവൃത്തിയായാൽ അറിയുന്നു. കർത്തവ്യമായി എന്തെങ്കിലും ശേഷിച്ചു കഴിഞ്ഞാൽ ശരി, അത് ചെയ്യണം, ഇനി അതിന്റെ ഫലത്തെ നേടണം. അതിവിടെ നേടാൻ കഴിയാത്തതാണെങ്കിൽ അയാൾ പിന്നെ പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. തീർച്ചയായും എന്റെ അനുഷ്ഠാനത്തിനൊരു ഫലമുണ്ടാകും. അതാണ് പരലോക ചിന്ത വരുന്നത്. കർമ്മം ഫലത്തോടു കൂടിയേ തീരും. പക്ഷെ ഞാനൊരു കർമ്മം ചെയ്തു, ഫലം കാണുന്നില്ല. അപ്പോ ചിന്തിക്കുന്നു, അങ്ങനെയാണെങ്കിൽ കർമ്മം അവശ്യം ഫലത്തെ ഉണ്ടാക്കുന്നതാണെങ്കിൽ താൻ അനുഷ്ഠിച്ചു കഴിഞ്ഞു കർമ്മം, പക്ഷെ ഇവിടെ ഒരു ഫലവും കാണുന്നില്ല. അപ്പോ ചിന്തിക്കേണ്ടി വരുന്നു, പുനർജന്മം, ഈ ജന്മം അവസാനിപ്പിച്ചിട്ട് മരിച്ചിട്ട് വീണ്ടും ജനിക്കുമ്പോൾ അവിടെ ഈ കർമ്മത്തിന്റെ ഫലം എനിക്ക് കിട്ടും. അതാണ് പുനർജന്മ ചിന്ത വരുന്നത്. അത് കർമ്മം അവശ്യം ഫലത്തെ ഉണ്ടാക്കിയേ തീരൂ എന്നുള്ള ചിന്തയിൽ നിന്നാണ്. കർമ്മവും ഫലവും തമ്മിൽ വളരെ ദൃഢമായ ഒരു ബന്ധമുണ്ട് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് പുനർജന്മ ചിന്ത വരുന്നത്. അപ്പോൾ അപ്രാപ്തമായ ഫലങ്ങൾക്കെല്ലാം വേണ്ടി ഭാവി ജന്മങ്ങളെ കൽപ്പിക്കുന്നു. ആ കൽപ്പനയ്ക്കനുസരിച്ച് ഭാവി ജന്മങ്ങൾ ഉണ്ടാകുമെന്നും അവിടെ ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കാമെന്നും അയാൾ വിശ്വസിക്കുന്നു. അതിനെ പറയുന്ന ശ്രദ്ധ. അതൊരു ശ്രദ്ധയാണ്, അങ്ങനെയൊക്കെ സംഭവിക്കാം. വിശ്വാസമാണ്, അതിനെ ആശ്രയിച്ചുകൊണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാ ഒരാൾ സ്വർഗത്തെ ഉദ്ദേശിച്ചുകൂടെ യാഗം ചെയ്യുന്നു? എന്താ ഉറപ്പ്? അപ്പോൾ അത് മരണശേഷം പ്രതീക്ഷിക്കേണ്ടി വരും. അതിനുള്ള ശ്രദ്ധ ആവശ്യമാണ്. എല്ലാ ഉപാസനകളും അതിന്റെ ഫലത്തെക്കുറിച്ച് അനിശ്ചിതത്വം ഉള്ളതുകൊണ്ട് എല്ലാം ശ്രദ്ധയെ ആശ്രയിച്ചിട്ടാണ് നിലനിൽക്കുന്നത്. ഒരു അനുഷ്ഠാനമായി നിലനിൽക്കുന്നത് ശ്രദ്ധയെ ആശ്രയിച്ചിട്ടാണ്. കേവലമായ വിശ്വാസത്തെ ആശ്രയിച്ചിട്ടാണ് കർത്തവ്യം ശേഷിക്കുന്നത്. തത്വജ്ഞാനം അങ്ങനെയല്ല. തത്വജ്ഞാനത്തിന്റെ ഉപായങ്ങളിൽ ശ്രദ്ധ വേണം. ശരിയാണ്, ഗുരുവിൽ ശ്രദ്ധ വേണം, ശാസ്ത്രത്തിൽ ശ്രദ്ധ വേണം. പക്ഷെ തത്വജ്ഞാനം എന്ന് പറയുന്നത് നിരപേക്ഷമാണ്. അതൊന്നിനെ ആശ്രയിക്കും. സദ്യവും മുക്തിയോ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സകൃത്ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. ഉടൻ അതിനോട് വിശ്വസിക്കേണ്ടി ശ്രദ്ധിക്കേണ്ടിയൊന്നും ആവശ്യമില്ല. താൻ മുക്തനാണ്, നിത്യമുക്തനാണെന്ന് അവനറിയുന്നു. അറിവിനെക്കുറിച്ച് അവന്റെ മനസ്സിൽ പിന്നെ ആശങ്കകളൊന്നും ഉണ്ടാകുന്നില്ല. അതുണ്ടാകാതിരിക്കണം, എന്നാലേ അതിന് ജ്ഞാനമെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ അത് അല്പജ്ഞാനമായി പോകും. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി ഈ അവസ്ഥകളിലൊന്നും തന്നെ ഈ ഒരവസ്ഥയെ സംബന്ധിച്ച് അവന് ആശങ്കകളുണ്ടാകുന്നില്ല. ശരി, എനിക്കിനി ഇവിടെ ബോധമുണ്ടായി. ഒരാളുടെ മനസ്സിൽ സംശയം വരികയാണ്. പക്ഷെ ഇവിടെ ഞാൻ ഒരാൾ, സ്വപ്നത്തിൽ ഞാൻ വേറൊരാൾ. ഇവിടെ ഞാൻ രാജാവായിരിക്കുന്നു, സ്വപ്നത്തിൽ ഞാൻ ദരിദ്രനായിരിക്കുന്നു. ഇവിടെ ഞാൻ പുരുഷനായിരിക്കുന്നു, അവിടെ ഞാൻ സ്ത്രീയായിരിക്കുന്നു. അതുപോലെ ഞാനിവിടെ ആത്മബോധത്തോടുകൂടിയിരിക്കുന്നു, അവിടെ വീണ്ടും അജ്ഞാനിയാകുമോ? ഇത്തരത്തിലുള്ള സംശയങ്ങൾ അവിടെ നിലനിൽക്കുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെ ഈ പരമാർത്ഥ ബോധത്തിൽ ഇതെല്ലാം ഇന്നു വരെ താൻ അനുഭവിച്ചതെല്ലാം ഈ ജാഗ്രത തന്നെ പരമാർത്ഥമല്ല എന്ന് ബോധിക്കുന്നു. അവനെ സംബന്ധിച്ച് ജാഗ്രതയിൽ യാതൊരു ആശങ്കകളുമില്ല. ഇതിനെ പരമാർത്ഥമല്ല എന്ന് ബോധിച്ചവനെ സംബന്ധിച്ച് ഇവിടെ യാതൊരു ആശങ്കകളുമില്ല. പക്ഷെ ഇങ്ങനെ ഒരു ബോധത്തിന്റെ സഹായം കൂടാതെ തന്നെ, പരമാർത്ഥ ബോധമൊന്നും കൂടാതെ തന്നെ അവൻ നേരത്തെ ബോധിച്ചു കഴിഞ്ഞാൽ എന്താണ്? സ്വപ്നം അസത്യമാണ്, മിഥ്യയാണ്. അത് അസത്യമൊന്നും ബോധിച്ച ഒന്ന് തന്നെ ബന്ധിക്കുമോ എന്നുള്ളൊരു ശങ്ക അവിവേകിക്ക് പോലും വരുന്നില്ല. അപ്പൊ വിവേകിയെ സംബന്ധിച്ച് എങ്ങനെ ഉണ്ടാവും? സ്വപ്നത്തിലെ സിംഹം തന്നെ കടിച്ചു കൊല്ലുമോ എന്ന് ഉണർന്നിരിക്കുന്ന ഒരു മൂടൻ പോലും ചിന്തിക്കില്ല. എന്തുകൊണ്ട്? അവനറിയാം അത് പരമാർത്ഥമല്ല. അതേസമയം ഈ ജാഗ്രതും പരമാർത്ഥമല്ല എന്ന് ബോധിച്ചവൻ ഈ ജാഗ്രതത്തിലെ സംസാരത്തെ പോലും വാസ്തവമല്ല എന്ന് ബോധിച്ചവൻ ഈ വാസ്തവം അല്ല എന്ന രീതിയിൽ അത് നിവർത്തിച്ചവൻ, സംസാരം നിവർത്തി സംഭവിച്ചവൻ അവൻ ഈ ജാഗ്രതത്തിന്റെ യാഥാർത്ഥ്യം പോലും ഇല്ലാത്ത സ്വപ്നത്തെക്കുറിച്ച് അവനങ്ങനെ ആശങ്കകളുണ്ടാവും. എല്ലാം വെറും ബാലിശ്യമായ ചിന്തകളാണ്. അതുകൊണ്ട് ജാഗ്രതത്തിനെ സംബന്ധിച്ചോ സ്വപ്നത്തെ സംബന്ധിച്ചോ സുഷുപ്തിയെ സംബന്ധിച്ചോ യാതൊരു തരത്തിലുള്ള ആശങ്കകളുമില്ലാതെ, വികല്പങ്ങളില്ലാതെ ഒരുവന്റെ ജ്ഞാനം ദൃഢമാകുമ്പോൾ, അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകുമ്പോൾ അവന് കർത്തവ്യം ശേഷിക്കാത്തതുകൊണ്ട് അവൻ മുക്തനാകുന്നു. അതാണ് കൃതകൃത്യൻ മുക്തൻ എന്ന് പറയുന്നത്. അപ്പൊ അവനെ സംബന്ധിച്ച് അങ്ങനെ ചോദ്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഈ പരാതികളല്ല, സന്തോഷമില്ലല്ലോ എന്ന് പറയും. അതേസമയം ഈ തത്വത്തെ അല്ലെങ്കിൽ ഈ പരമാർത്ഥത്തെ ഇങ്ങനെ ബോധിക്കാത്തവനെ സംബന്ധിച്ച്, നമ്മളിപ്പോ വിശദീകരിച്ച രീതിയിൽ ബോധിക്കാത്തവനെ സംബന്ധിച്ച് അവന് പരാതി ഉണ്ടാകാം. എനിക്ക് ജ്ഞാനമുണ്ടായിട്ട് സന്തോഷമില്ല, വീണ്ടും ഞാൻ ദുഃഖത്തെ അനുഭവിക്കുന്നു, വീണ്ടും എനിക്ക് സംസാരിയെ പോലെ തോന്നുന്നു, എനിക്കിപ്പോഴും ദേഹാഭിമാനമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ആശങ്കകൾ ഒരുവന്റെ മനസ്സിലുണ്ടാകാം. എപ്പോ അവന്റെ ജ്ഞാനം അപൂർണമാണ്. അപൂർണമായ ജ്ഞാനത്തെക്കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചത്. ജ്ഞാനത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നതാണ് ഒന്ന്. ഒരാൾ ഒരു ജിജ്ഞാസ ജ്ഞാന പ്രാപ്തിക്ക് വേണ്ടി ശ്രമിക്കുന്നു, എന്നുവെച്ചാൽ തത്വത്തെ ശ്രവണം ചെയ്യുന്നു, മനനം ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു ഒരു ജിജ്ഞാസ. ഇപ്പൊ സ്വാഭാവികമായിട്ടും അയാളുടെ മനസ്സിൽ ഇത്തരം ആശങ്കകളെല്ലാം കടന്നു വരും. ബ്രഹ്മം എങ്ങനെ ജ്ഞേയമാകും? ജ്ഞാനം കൊണ്ട് തന്നെ എല്ലാം എങ്ങനെ അവസാനിക്കും? അനുഷ്ഠാനം കൂടാതെ എങ്ങനെ ജ്ഞാനം ഉണ്ടാകും? ജ്ഞാനവും അനുഭവവും രണ്ടല്ലേ? ജ്ഞാനം കഴിഞ്ഞ് ഇനി ഒരു അനുഭവത്തിന് വേണ്ടി പരിശ്രമിക്കണ്ടേ? ഇതെല്ലാം ഒരു ജിജ്ഞാസുവിനുണ്ടാകും. അതാണ് ജിജ്ഞാസുവിന്റെ വികല്പങ്ങൾ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറയുന്ന പൂർവപക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പരിഹരിക്കുന്നു. ഓരോ വികല്പങ്ങൾക്കും ഓരോ സമാധാനം. അങ്ങനെ ഇത് പരിഹരിച്ച് അവസാനിപ്പിക്കാൻ പറ്റും. അത് കടലിലെ തിര എണ്ണി തീർക്കുന്നത് പോലെയാണ്. മറിച്ച് ഏകമായ അദ്വൈതമായ പരമാർത്ഥ ജ്ഞാനം എല്ലാ സംശയങ്ങൾക്കും വികല്പങ്ങൾക്കും പരിഹാരമായ ഒന്നാണ്. ഓരോ പ്രശ്നങ്ങൾക്കും ഓരോ പരിഹാരമുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം, അതാണ് പരമാർത്ഥജ്ഞാനം. ആ പരമാർത്ഥജ്ഞാനത്തിൽ എല്ലാ സംശയങ്ങളും അവസാനിക്കുന്നു. ഛിദ്യന്തേ സർവസംശയാഹ എന്ന് പറയുന്നതാണ്. ഓരോന്നോരോന്നായിട്ട് ഒരിക്കലും സംശയം പരിഹരിക്കാൻ. അപ്പൊ ജിജ്ഞാസു ആ തത്വജ്ഞാനത്തിൽ സംശയങ്ങളെല്ലാം അങ്ങനെ പരിഹരിക്കുന്നു. അതേസമയം അങ്ങനെ അല്ലാതെയുള്ള സംശയ പരിഹാരങ്ങളുണ്ട്, വികല്പ പരിഹാരമുണ്ട്. അതാണ് മനനം എന്ന് പറയുന്നത്. മനനം ഇങ്ങനെ ഓരോ വികല്പങ്ങൾ വരുന്നു, അതിന് സമാധാനം വരും. അടുത്ത വികല്പങ്ങൾ വരുന്നു, അത് സമാധാനം വരും. ഈ പ്രക്രിയയ്ക്കൊരു അവസാനമുണ്ട്. ഇപ്പോ അത് വിജ്ഞാനത്തിലേക്ക് മാറുമ്പോൾ ഈ പ്രക്രിയയിലൂടെ അവന്റെ ജ്ഞാനം ഈ പ്രക്രിയ ശൂന്യമായിത്തീരുമ്പോൾ, മനന ശൂന്യമായിത്തീരുമ്പോൾ അതിനെ പറയുന്നു വിജ്ഞാനം എന്ന് പറയുന്നു. അതുവരെ അവൻ ഓരോ പ്രശ്നങ്ങൾക്ക് സമാധാനം കണ്ടെത്തി. വിജ്ഞാനത്തിൽ എന്ത് വരുന്നു? അവിജ്ഞാനം തന്നെ സർവപ്രശ്നങ്ങൾക്കും സമാധാനമായിത്തീരുന്നു. തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ വാക്യങ്ങളിൽ നിന്നുണ്ടാകുന്ന സംശയരഹിതമായ ജ്ഞാനം. അവിടെ പിന്നെ അവൻ ജിജ്ഞാസുവല്ല, വിജ്ഞനാണ്. അവിടെ അവന് വികല്പങ്ങളെ ഓരോന്നായി പരിഹരിക്കണ്ട. എല്ലാ വികല്പങ്ങൾക്കും ഒരു സമാധാനം. അതാണ് ചെറിയ വെളിച്ചത്തിന്റെ പ്രകാശത്തിൽ ചുറ്റുമുള്ള ഇരുട്ടുകളെല്ലാം മാറുന്നു. ആദിത്യന്റെ പ്രകാശത്തിലോ അത് വലുതായ അന്ധകാരത്തെ നശിപ്പിക്കുന്നു. അതുപോലെ അതുകൊണ്ടാണ് ഇതിനെ ആദിത്യന്റെ പ്രകാശത്തിനോട് ഉപമിക്കുന്നത്, ആത്മബോധത്തെ. അത് ഒറ്റയടിക്ക് നശിപ്പിക്കുന്നു, വിപുലമായ അന്ധകാരത്തെ നശിപ്പിക്കുന്നു. എന്നാലും ഇവിടെ അന്ധകാരം ശേഷിക്കുന്നില്ലേ എന്ന് ചോദിക്കും. ആദിത്യൻ പ്രകാശിച്ചാലും ഇവിടെയൊക്കെ അന്ധകാരമില്ലേ? ശരിയാണ്, ഇവിടെയും അങ്ങനെ തന്നെ. ഇവിടെ എന്താണ്? ശ്രോതാവിൽ അന്ധകാരത്തെ നശിപ്പിക്കുന്നു. അവൻ ശ്രോതാവല്ലെങ്കിൽ അവിടെ അന്ധകാരം ശേഷിക്കും. അങ്ങനെയുള്ള ആത്മബോധം, അതുകൊണ്ടാണ് പറയുന്നത് സംസാരത്തിന്റെ ആത്യന്തികമായ നിവൃത്തി, ഒരിക്കലും തിരിച്ചു വരാത്തതായ നിവൃത്തി, ആത്യന്തികമായ നാശം, ഒന്നിനെയും അവശേഷിപ്പിക്കാത്തതായ നാശം. അത് സംസാരമെന്ന് പറഞ്ഞാലും അജ്ഞാനമെന്ന് പറഞ്ഞാലും എല്ലാം ഒന്നവൻ. അങ്ങനെയുള്ള ഈ അറിവ് എന്തിനാശ്രയിച്ചുണ്ടാവുന്നു? ഈ തത്വത്തെ ആശ്രയിച്ചു. ഈ തത്വത്തെ ആശ്രയിച്ചു എന്ന് പറയുമ്പോൾ ആ തത്വസ്വരൂപത്തെ ആശ്രയിച്ചു. തത്വസ്വരൂപം എന്ന് പറയുന്നത് ശ്രുതി വെളിപ്പെടുത്തി, ഇതാണ് തത്വത്തിന്റെ സ്വരൂപം. സത്വജ്ഞാനം അനന്തം ബ്രഹ്മ, വിജ്ഞാനം ആനന്ദം ബ്രഹ്മ അടുത്ത ഭാഗങ്ങളിൽ പറയും. എന്നിങ്ങനെ തത്വസ്വരൂപത്തെ വെളിപ്പെടുത്തി. അത് ശ്രോതാവിന്റെ സ്വരൂപമായി വെളിപ്പെടുത്തി. അങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ അവിടെ ആ വെളിപാട് സംഭവിച്ചേ മതിയാകുമെന്ന് നിയമമാണ്. തത്വത്തെ ഉപദേശിക്കുക, തത്വബോധം ഉണ്ടാകാതിരിക്കുക, അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നാണ്. ആദിത്യൻ ഉദിക്കുക, വെളിച്ചം ഉണ്ടാകാതിരിക്കുക, അത് സംഭവിക്കില്ല. ഉദയം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്? അവിടെ വെളിച്ചവും സംഭവിച്ചേ തീരൂ. പിന്നെ ചിലപ്പോൾ ആകാശത്ത് കർമ്മേഹങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൂടി മാറിക്കിട്ടേണ്ടി വരും. പക്ഷെ വെളിച്ചം എന്ന് പറയുന്ന ഇവിടെ സംഭവിച്ചു തന്നെ തീരുന്നു. അതുകൊണ്ട് ഉപദേശം കൊണ്ട് എന്തുവരുന്നു, അവിടെ ഈ അറിവുണ്ടാകുന്നു. അവിടെ അറിവിനെ തുടർന്ന് പിന്നെ രണ്ടാമത് ഉപാസനയിലൂടെ നേടിയെടുക്കേണ്ട ഒരു അനുഭവം എന്ന് പറയുന്ന ഒന്നില്ല. അത് പര്യായ ശബ്ദങ്ങളാണ് അറിവെന്ന് പറയുന്നത്, അനുഭവം എന്ന് പറയുന്നു. പിന്നെ എന്താണ് സാധാരണ പറയുന്നത്? എല്ലാവരും എന്ന് പറഞ്ഞാൽ അദ്വൈതത്തെ കുറിച്ച് ശരിയായ ബോധമില്ലാത്തവർ പറയും. അറിവ് കഴിഞ്ഞ് പിന്നെ ഒരു അനുഭവത്തെ കുറിച്ച് പറയുന്ന എന്താണ്? അവിടെ ഉദ്ദേശിക്കുന്ന എന്താണോ അനുഭവം എന്ന് പറയുന്നത്, ഉദ്ദേശിക്കുന്നത് അത് ആ ദൃഢമായ അറിവ്, അതിനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മറ്റൊന്നുമല്ല. അറിവിന്റെ പൂർണ്ണതയാണ് ആ അനുഭവം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അറിവ് തന്നെ സംശയാദി ദോഷരഹിതമായിരിക്കുന്നത്, വികൽപ്പങ്ങൾ ഉണ്ടാകാതിരിക്കുന്നു. അറിവ് അറിവല്ല വികൽപ്പത്തെ ഉണ്ടാക്കുന്ന, അറിവില്ലായ്മയാണ്. അപ്പൊ അറിവിന്റെ പൂർണ്ണതയിൽ അറിവില്ലായ്മ നശിക്കുന്നത് കൊണ്ട് വികൽപ്പങ്ങൾക്കുള്ള നിമിത്തം ഇല്ലാത്തതുകൊണ്ട് അവിടെ വികൽപ്പങ്ങൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഓരോ വികൽപ്പമായി അവിടെ പരിഹരിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതെല്ലാം വിശദീകരിക്കുന്നതിന് വേണ്ടി, ഉപാസനയിൽ നിന്നും ജ്ഞാനത്തിന്റെ വ്യത്യാസത്തെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. അത് പല പല ഭാഗങ്ങളിലായി ഭാഷ്യകാരൻ പലതരത്തിൽ ചർച്ച ചെയ്ത് നമ്മളിവിടെ സംഗ്രഹിച്ച് മനസ്സിലാക്കുന്നു എന്നേ ഉള്ളൂ. ജ്ഞേയം എന്നും ഉപാസ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ജ്ഞാനം എന്തുകൊണ്ട് കൃതകൃത്യതയെ നൽകുന്നു, ഉപാസനയ്ക്ക് എന്തുകൊണ്ട് അങ്ങനെ കഴിയുന്നില്ല, ശരി, അങ്ങനെ വിശദീകരിച്ചിട്ടും അതുകൊണ്ട് ബോധ്യപ്പെടുന്നില്ല. അപ്പോ കൂടുതൽ കഷ്ടപ്പെടില്ല ഉപാസിക്കുക. അപ്പോൾ അത് എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞല്ലോ അതിനുള്ള ആധികാരികത, അധികാരിത്വം, യോഗ്യത ഒരുവനില്ലെങ്കിൽ പിന്നെ അവൻ ഉപാസനയിൽ തന്നെ സഞ്ചരിക്കുക. ഒന്നുള്ളവനും മറ്റൊന്നിന്റെ ആവശ്യമില്ല. അതാണ് ഇവിടെ ഭാഷകാരൻ എടുത്തു പറയുന്നത്. പരമാർത്ഥ ബോധമുണ്ടായവന്, കർത്തൃത്വ ബുദ്ധി നശിച്ചിരിക്കുന്നവന്, കർത്തവ്യശേഷം ഇല്ലാത്തവന്, അവനെ സംബന്ധിച്ചിടത്തോളം അവനിൽ ഉപാസന നിലനിൽക്കുന്നില്ല. അവൻ പരമാർത്ഥത്തെ ബോധിച്ചിരിക്കുന്നു. അവന് പറയുന്ന എന്താണ്? അവൻ മുക്തനായിരിക്കുന്നു. എന്തിൽ നിന്ന്? കർത്തവ്യ കർമ്മങ്ങളിൽ നിന്നും അവൻ മുക്തനായിരുന്നു. മുഖ്യമായിട്ടും ഭാഷ്യക്കാരൻ, കാരണം മറ്റു പല സന്ദർഭങ്ങളിലെല്ലാം മുക്തി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ആനന്ദം വരുന്നതാണ്, അല്ലെങ്കിൽ പരലോകത്തിൽ പോകുന്നതാണ്, പല രീതിയിലും പറയും. അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം മുക്തി എന്ന് പറയുമ്പോൾ വരുന്ന ചോദ്യം എന്തിൽ നിന്നുള്ള മുക്തി എന്നാണ്. അത് മുഖ്യമായി പറയുന്നത് എന്തിൽ നിന്നുള്ള മുക്തി പറയാം. സംസാരത്തിൽ നിന്നുള്ള മുക്തി, അല്ലെങ്കിൽ അജ്ഞാനത്തിൽ നിന്നുള്ള മുക്തി, അങ്ങനെ പലതും പറയാം. പക്ഷെ ഇവിടെ അതിനെ പ്രധാനമായി മുക്തിയെ മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുന്ന എന്താണ്? കർത്തവ്യങ്ങളിൽ നിന്നുള്ള മുക്തി. അതാ കൃത്യമുക്തി, അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് പറയുന്നു അവന് കർമ്മം അവശേഷിക്കുന്നില്ല. തസ്യ കാര്യം ന വിദ്യത്തെ, ഇത് ചർച്ച ചെയ്തില്ല. അവന് കാര്യം, കർത്തവ്യം, കൃത്യങ്ങളൊന്നും തന്നെ അവന് അവശേഷിക്കുന്നില്ല എന്ന് പറയുന്ന അവന്റെ ബോധമാണ്. അവൻ ബാഹ്യമായി കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല. ഇതൊരുവന്റെ ആന്തരികമായ അറിവിനെ കുറിച്ചാണ് പറയുന്നത്. വീണ്ടും ഇതിനെ മറ്റ് കാര്യങ്ങളുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. അവന് കർത്തവ്യമില്ല എന്ന് പറയുന്നു. അവൻ മറ്റ് ലൗകികമോ അലൗകികവുമായ ഉപായങ്ങളെ ആശ്രയിക്കുന്നില്ല, അവൻ ആപ്തകാമനായിരിക്കുന്നു. അതുകൊണ്ടാണ് അവിടെയും പറഞ്ഞ എന്താണ്, ആത്മരതി, ആത്മതൃപ്തൻ, ആത്മന്യവ സന്തുഷ്ടൻ, ഇങ്ങനെയെല്ലാം അവിടെ വിശദീകരിച്ചതുകൊണ്ടാണ്. അവിടെ ആത്മരതി എന്ന് പറയുമ്പോൾ ലൗകികമായ രതി പോലെയല്ല, ആത്മതൃപ്തൻ എന്ന് പറയുമ്പോൾ ലൗകികമായ തൃപ്തി പോലെയല്ല പറയുന്നു. ആത്മാവിലുള്ള സന്തുഷ്ടി എന്ന് പറയുമ്പോൾ അതിന് വിഷയതുഷ്ടിയുമായിട്ട് യാതൊരു ബന്ധമില്ല. അതൊന്നും അവിടെ അതിനോടൊന്നും താരതമ്യം ചെയ്ത് മനസ്സിലാക്കാവുന്നുള്ള കാര്യമില്ല പറയുന്നു. അതെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണോ, അവിടെ തൻ്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള, തൻ്റെ പരമാർത്ഥ സ്വരൂപത്തെക്കുറിച്ചുള്ള ആ ബോധത്തിൽ, അത് സ്വയം തന്നെ കർത്തൃത്വ ശൂന്യമായതുകൊണ്ട്, താൻ സ്വയം തന്നെ കർത്തൃത്വരഹിതനായിരിക്കുന്നതുകൊണ്ട്, മുമ്പ് താൻ കർത്താവായി സ്വയം തന്നെ ധരിച്ചിരുന്ന സമയത്ത് താൻ കരുതിയിരുന്നത് പോലെ തന്നിൽ കർത്തവ്യം ശേഷിക്കുന്നില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്നെല്ലാം താൻ പരമസ്വതന്ത്രനായിരിക്കുന്നു. ഇത് തൻ്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള കേവലമായ അറിവാണ്. അറിവിനെ തന്നെയാണ് അവിടെ അനുഭവം എന്ന് പറയുന്നത്. അവിടെ അറിവ് അനുഭവം എന്ന് രണ്ടില്ല. ഇത് മറ്റ് സാധനാ സമ്പ്രദായങ്ങളിലോ ഉപായങ്ങളിലോ ഒന്നും വിശദീകരിക്കുന്ന പോലെ അല്ല. അത് വരുന്ന ഒരു പ്രധാനമായ തെറ്റിദ്ധാരണ. ഹിമാലയത്തെക്കുറിച്ച് ഞാൻ കേട്ടു, മുമ്പ് ഞാനൊരിക്കൽ വിശദീകരിച്ചിട്ടുള്ളത്. പക്ഷെ അതിനെ ഞാൻ എന്ത് പറയുന്നു, ഞാൻ കേട്ടു, എനിക്ക് അറിവുണ്ടായി, അനുഭവമില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ട്? ഞാനവിടെ അറിവ് എന്നപ്പുറം അനുഭവത്തെ ഞാൻ ഇന്ദ്രിയ പ്രത്യക്ഷമായി വന്നാലേ ഞാൻ സ്വീകരിക്കത്തുള്ളൂ. അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് അവിടെ പോയി ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണും. അതുകൊണ്ടിവിടെ ഞാൻ രണ്ടായി പറയുന്നു, ശബ്ദത്തിലൂടെ അറിഞ്ഞത് അറിവും കണ്ണുകൊണ്ട് കണ്ടത് അനുഭവം എന്ന് രണ്ടായി പറയുന്നു. ഇങ്ങനെ അറിവിനെയും അനുഭവത്തെയും രണ്ടായി തിരിക്കാൻ ഇന്ദ്രിയ വിഷയമായ കാര്യങ്ങളെ സാധ്യമാകും. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിരിക്കുന്ന അത് കണ്ടറിയുകയോ മണത്തറിയുകയോ രുചിച്ചറിയുകയോ രസിച്ചറിയുകയോ ചെയ്യുന്നിടത്തെല്ലാം അറിവും അനുഭവവും രണ്ടായിരിക്കും. പഞ്ചസാരയുടെ ഉദാഹരണം പറയാനുള്ള പഞ്ചസാര കേട്ടറിയുന്ന ഒരാൾ പറഞ്ഞു പഞ്ചസാര. പക്ഷെ ഇന്ദ്രിയമായി രസനേന്ദ്രിയത്തിലൂടെ അറിയുമ്പോൾ നമ്മൾ പറയും അതിന് അനുഭവം. അത് ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം ഐന്ദ്രിയ പ്രത്യക്ഷത്തിലെല്ലാം അറിവ് അനുഭവം ഉണ്ടായി നിൽക്കും. ഒന്നിനെ പരോക്ഷമായ ഞാനൊന്നും മറ്റൊന്നിനെ അപരോക്ഷമായ ഞാനൊന്നും പറയും. അല്ലെങ്കിൽ ചിലയിടത്ത് ഒന്നിനെ സ്മൃതി എന്ന് പറയും, മറ്റൊന്നിനെ അനുഭവം എന്ന് പറയും. ഇവിടെ പറയുന്ന ആത്മബോധത്തെ സംബന്ധിച്ച് അങ്ങനെ രണ്ടെണ്ണമില്ല. എന്തുകൊണ്ട്? ഇത് ഇന്ദ്രിയ വിഷയമായ അറിവല്ല. ഇത് ആദ്യം കേട്ടറിഞ്ഞിട്ട് പിന്നീട് പോയി കണ്ടറിയാനൊന്നും വേണ്ട ഒന്നല്ല. അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല. ഏതിന്ദ്രിയം കൊണ്ട് ഇതിനെ അറിയും? ദൃശ്യതേതു അഗ്രിയ ബുദ്ധ്യ എന്ന് പറഞ്ഞു. ഇതിനറിയേണ്ടത് മനസ്സുകൊണ്ടാണ്. എങ്ങനെ? മനസ്സ് അഗ്രിയാണെങ്കിൽ എന്ന് വെച്ചാൽ നുപ പറഞ്ഞതുപോലെ അത് സ്വച്ഛവും സൂക്ഷ്മവുമാണെങ്കിൽ അതുകൊണ്ടാണ് ഇതിനറിയേണ്ടത്. അറിയുന്നതിനുള്ള ഉപായം എന്താണ്? ഉപദേശം. മറ്റൊരു ഉപായമുണ്ട്. ഉപദേശത്തിലൂടെ അത് ബോധ്യപ്പെടുന്നിടത്ത് നേരത്തെ പോലെയല്ല. കേട്ടറിഞ്ഞ് എന്തുകൊണ്ട്? മനസ്സുകൊണ്ട്. കണ്ടറിഞ്ഞ് എന്തുകൊണ്ട്? കണ്ണുകൊണ്ട്. ഇവിടെ അങ്ങനെ രണ്ടില്ല. ഇവിടെ ഉപായം ഒന്നേ ഉള്ളൂ, അഗ്രിയായിരിക്കുന്ന ബുദ്ധി. അതുകൊണ്ടറിയുന്ന ആ അറിവിനെ പരോക്ഷമെന്നോ അപരോക്ഷമെന്നോ രണ്ടായി തിരിക്കാൻ പറ്റില്ല. ലൗകികമായ അറിവുകളെ പോലെ പിന്നെ അതിനെ നമ്മൾ തിരിക്കുന്ന എങ്ങനെ? അത് അപൂർണമായിരിക്കുന്നു, പൂർണമായിരിക്കുന്നു. എന്തുകൊണ്ടാ തിരിവ് വരുന്നു? അത് ആ അറിവിനെ ബാധിച്ചിരിക്കുന്ന സംശയാദി വികല്പങ്ങളെ നിർമാർജനം ചെയ്യുന്നുണ്ട്, അത് ചെയ്യാതിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഇതിൽ വ്യത്യാസം. അതുകൊണ്ട് ഈ അറിവ് ഏകസ്വരൂപമാണ്, ഇതിന് ദ്വിരൂപമില്ല മറ്ററിവുകളെ പോലെ. പ്രത്യേകം മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അവിടെ വികല്പങ്ങൾ ഒഴിഞ്ഞാൽ അതിന് നമ്മൾ പറയും അത് ദൃഢമായ ജ്ഞാനമാണ്, അപരോക്ഷമായ ജ്ഞാനമാണ്. ജ്ഞാനത്തിന് രണ്ട് സ്വഭാവം ഉള്ളത് കൊണ്ടല്ല. അങ്ങനെയുള്ള അറിവ് തന്നെയാണ് അനുഭവം, അനുഭവം തന്നെയാണ് അറിവ്. ആ ഒരു അറിവ് പര്യാപ്തമാണോ സംസാരം നിവർത്തിക്ക്? അവരറിവിൽ അത്തരമൊരു ചോദ്യോദയം ചെയ്യത്തില്ല എന്നാണ് എന്റെ സമാധാനം. അങ്ങനെ ഒരു കേവലമായ അറിവ് കൊണ്ട് ഞാൻ ഈ അനുഭവിച്ചു തരുന്ന ഈശോ ദുഃഖങ്ങൾക്കെല്ലാം അവസാനം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു അറിവിൽ അങ്ങനെ ഒരു ചോദ്യത്തിന് നിൽക്കുന്നതിനുള്ള അവസാനമില്ല. ഈ ചോദ്യങ്ങളെല്ലാം എന്തിനെ ആശ്രയിച്ചു? അറിവിനെ ആശ്രയിച്ചിട്ടല്ല, അജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ്. ഇവിടെ പറയുന്നത് ആ അജ്ഞാനത്തിന് നിവൃത്തിയെ സംഭവിപ്പിച്ച അറിവിനെ കുറിച്ചാണ്. അറിവില്ല, അജ്ഞാനത്തെ ആശ്രയിച്ചുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ സമാധാനത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നിരുപാധികമായ ആ അറിവ് അത് സദ്യോമുക്തിയെ പ്രദാനം ചെയ്യുന്നു. അത് ഏതെങ്കിലും കാലത്തെയോ ദേശത്തെയോ ആശ്രയിച്ചിട്ടല്ല അമുക്തി എന്ന് പറയുന്നത്. അത് നിരപേക്ഷമായ ആ സ്വസ്വരൂപം തന്നെയാണ്. ആ അറിവും അറിവിന്റെ ഫലമായി ഉണ്ടാകുന്നു എന്ന് പറയുന്ന മുക്തിയെല്ലാം ആ നിരപേക്ഷമായിരിക്കുന്ന അറിവിന്റെ സ്വരൂപം തന്നെയാണ്. ആ ബോധത്തെയാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആത്മജ്ഞാനം കൊണ്ടുള്ള മുക്തി എന്ന് ചർച്ച ചെയ്യുന്നത്. ഇത്തരത്തിൽ ഈ തത്വജ്ഞാനത്തെ ഇവിടെ പ്രകാശിപ്പിക്കുന്നുകൊണ്ടാണ്, ശ്രുതി പ്രകാശിപ്പിക്കുന്നുകൊണ്ടാണ് പറയുന്നത് ജ്ഞാനം കൊണ്ട് സദ്യോമുക്തി. ബ്രഹ്മം നിരുപാധികമായ ബ്രഹ്മം ജ്ഞേയമാണ്, ഉപാസ്യം അല്ല. അത് ഈ തരത്തിൽ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നു. Let's see.